തരംതിരിച്ചിരിക്കുന്നത് അദ്വൈതത്തിന്റെ സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്തൊരു മോശ അവസ്ഥയാണ്. നമ്മള് ബാലകൃഷ്ണൻ നായർ സാറൊക്കെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്, കട്ടി പിടിച്ച അജ്ഞാനം ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് പലരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ആത്മോദേശത്തിൽ ഒരു പദ്യം ഏതാണ്, ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞ് അതിസുഖമെന്ന് അനുശങ്കതയ്ക്കയാൽ മതിമുതലായവ മാറിയാലും അറിവന്നു. ഇത് ഞാൻ മുനിനാരായണ പ്രസാദനോട് പറഞ്ഞു, ഇത് സുഷുപ്തിയെ കുറിച്ച് പറയണം. പുള്ളി ഞെട്ടിത്തെറിച്ചുപോയി. പുള്ളി ആത്മോദേശം എന്ന് പറയുന്ന ഒരു കൃതിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ സുഷുപ്തിയെ കുറിച്ചാണ് അവര് പറയുന്നത്. അത് ഒരു എന്താണ് മോശം അവസ്ഥയല്ലേ. സുഷുപ്തി എന്ന് പറയുന്ന അജ്ഞാനമുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് അവസാനം പറയുന്നത്. അതൊരിക്കലും സുഷുപ്തിയെ കുറിച്ചാവാൻ വശമില്ല എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട്, ഈ അദ്വൈതത്തെ കുറിച്ച് അറിവില്ല, പിന്നെ ഞാൻ അങ്ങോട്ട് തർക്കിക്കാനൊന്നും പോയില്ല. എന്താ പ്രായമുള്ള ആൾക്കാരുടെ എന്താ തർക്കിക്കുന്നത്, ഞാനങ്ങ് വിട്ടു. അപ്പൊ ആൾക്കാർ പലരും ധരിച്ചിരിക്കുന്നത് സുഷുപ്തി എന്ന് വെച്ചാൽ ഒരു മോശം അവസ്ഥയാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല. സുഷുപ്തി എന്ന് പറയുന്നത് ജീവൻ ബ്രഹ്മത്തോട് ഏകീഭവിക്കുന്ന ഏറ്റവും ബ്രഹ്മദൃഷ്ടാന്തം എന്നാ പറയും. ബ്രഹ്മത്തെ വിശദീകരിക്കാൻ സുഷുപ്തിയേ ഉള്ളൂ, വേറൊന്നുമില്ല എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. സുഷുപ്തിക്ക് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അദ്വൈതത്തിൽ അങ്ങനെയാണ്, മറ്റുള്ളവരൊന്നും അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കാത്ത അദ്വൈതികളും ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഭാഷ്യം പഠിക്കാത്തതുകൊണ്ട്. സ്വയം വായിച്ചു പഠിച്ചാലും മതി, ഭാഷ്യം പഠിക്കാത്തതിന്റെ വലിയ ദോഷമുണ്ട് ഈ അദ്വൈതികൾക്കല്ല. ഇവരെല്ലാം വായിച്ചു പഠിക്കുന്ന പുസ്തകം ഏതാണ്? വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം, ഇതൊക്കെ വായിച്ചിട്ടാണ് അദ്വൈതം മനസ്സിലാക്കുന്നത്. എന്തോന്ന് പക്രി, ഇതൊക്കെ ആരോ പൊട്ടന്മാരെഴുതി വെച്ച പുസ്തകങ്ങൾ, ശങ്കരാചാര്യരെഴുതിയൊന്നുമല്ല. ഇതിനകത്തൊന്നും ഒരു പ്രക്രിയയില്ല, ഏതോ ആൾക്കാർ എഴുതി വെച്ചത്. ശങ്കരാചാര്യ എഴുതിയല്ല, അതാണ് എന്റെ പ്രശ്നം. ഇതൊക്കെ എന്തരി എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഒന്ന്, ആരെഴുതി എന്നുള്ള പ്രശ്നം. ഇതൊന്ന് ശങ്കരാചാര്യ എഴുതി പുസ്തകങ്ങളുണ്ട്, മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. കൊണ്ട് ശങ്കരാചാര്യ അദ്വൈതമായിട്ട് യോജിച്ചു പോകുന്നതല്ല ഇത്. പിന്നെ പിൽക്കാലത്തുള്ള ശങ്കരാചാര്യന്മാരെഴുതിയാണ്. ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപാട് ശങ്കരാചാര്യന്മാർ വന്നു, അവരെ ഈ അദ്വൈതത്തെ ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി എഴുതിയ പുസ്തകങ്ങളാണ്. അത് അദ്വൈതത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നതാണ്. അദ്വൈതത്തെ മനസ്സിലാക്കുക, ഉപയോഗമില്ലാത്ത പുസ്തകമൊന്നുമല്ല. അദ്വൈതത്തിലേക്ക് പ്രവേശിക്കാതെ സഹായിക്കും. പക്ഷെ അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ എവിടെ പോകണം? ഭാഷ്യത്തിൽ തന്നെ പോകണം. എന്നാലേ അദ്വൈതം എന്താണെന്ന് മനസ്സിലാകും. ഈ പുസ്തകങ്ങൾ ഉപയോഗമില്ലാത്തതെന്നല്ല പറയുന്നത്, ഇത് വായിച്ചിട്ട് അവിടെ നിന്നു കഴിഞ്ഞാൽ ഇതാണ് അദ്വൈതം എന്ന് ധരിച്ചാൽ കുഴപ്പമുണ്ട്. ഇതൊന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നേരെ എവിടേക്ക് പ്രവേശിക്കണം? അപ്പൊ ഈ പ്രക്രിയാ ഗ്രന്ഥങ്ങളൊന്നും പഠിപ്പിക്കാതെയാണ് ഞാൻ പ്രസ്ഥാനത്തിലെ ഭാഷ മുഴുവൻ പഠിപ്പിച്ചത്. അപ്പോ അവിടെ ഇതുപോലെയാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും മുറിവിദ്വാന്മാരുടെ ബഹളമാണല്ലോ. എല്ലാവരും ചോദിച്ചു, സ്വാമി ഇതെന്താ ചെയ്യുന്നത്, പ്രകടന ഗ്രന്ഥങ്ങളൊന്നും പഠിപ്പിക്കാതെ അദ്വൈതം പഠിപ്പിക്കുന്നു. അവിടെയുള്ള മുറിവിദ്വാന്മാർ എന്നോട് ചോദിച്ചാണ്, ഞാൻ പറഞ്ഞ അദ്വൈതം ഇങ്ങനെ പഠിക്കേണ്ട, അതിന് പ്രകടന ഗ്രന്ഥങ്ങളുടെ ഒന്നും ആവശ്യം ഇല്ല. ആദ്യം എന്ത് തുടങ്ങണം? ആദ്യം ബ്രഹ്മസൂത്രം. അങ്ങനെയാ ഞാൻ തുടങ്ങിയത്, മനസ്സിലായോ? ആദ്യം എവിടെ തുടങ്ങി? ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങി പിന്നെയാണ് ഗീത, പിന്നെയാണ് ഉപനിഷത്തുകൾ. അപ്പോ മനസ്സിലാക്കാനുള്ളവർ മനസ്സിലാക്കും, ഒന്നും തലയിൽ കയറാത്തവരൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെയാണ് അദ്വൈതം പഠിക്കേണ്ടത്, ഏറ്റവും കാര്യമായിട്ടുള്ള ആദ്യം പഠിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതം മനസ്സിലാക്കുമ്പോ അത് ഈ സുഷുതിക്ക് വലിയൊരു സ്ഥാനമാണ്. പക്ഷെ അദ്വൈത സുഷുതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്വൈതം പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ന്യൂറോ സയൻസിന്റെ കാഴ്ചപ്പാട് കേൾക്കുമ്പോ പരമാബദ്ധമാണ്. ന്യൂറോ സയൻസിന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോ അവരെ സംബന്ധിച്ച് അബദ്ധമൊന്നുമില്ല. എന്തുകൊണ്ട് അബദ്ധമല്ല? അന്നത്തെ കാലത്ത് അവരുടെ അറിവ് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അവര് പറഞ്ഞത് ശരിയാണ്. ഇന്ന് മനുഷ്യനതിനേക്കാളും കൂടുതൽ അറിവുണ്ടായി. അപ്പൊ ഇന്ന് എന്താണ് അറിവിന് സംബന്ധിച്ച് പല പല തിയറികളും ഉണ്ട്. ഒന്നല്ല വന്നപ്പോൾ ആ തിയറികളെല്ലാം, എല്ലാ തിയറികളും അദ്വൈതത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അറിവിനെ വ്യാഖ്യാനിക്കുന്നു. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. മനസ്സിലായോ? ഇന്നത്തെ തിയറികൾ അദ്വൈതം എങ്ങനെയാണോ അറിവിനെ വ്യാഖ്യാനിച്ചത്, അതിന് എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ അറിവിനെ വ്യാഖ്യാനിക്കുന്നു. ഇതൊന്നും പൂർണ്ണമല്ല. അത് ഞാൻ മനസ്സിലാക്കിയാണ് അത് പറയുന്നതിന്. എനിക്ക് ആരും പേടിക്കേണ്ട കാര്യം, ഒരു പൊന്നുമോനും പേടിക്കേണ്ട കാര്യം ഇതില്ല. അതാണ് അതിന്റെ വാസ്തവം. അതാണ് അതിന്റെ വാസ്തവം. എന്താണോ എന്താണ് അറിവിനെ, സുഷുപ്തിയെ അല്ലെങ്കിൽ അറിവിനെയൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ എന്ന് വ്യാഖ്യാനിക്കുന്നു ആധുനിക ശാസ്ത്രം. അതാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് പറയുന്നു. മറ്റതും പഠിക്കണം, പഴയ അറിവ് എന്നേ ഉള്ളൂ. പക്ഷെ ഇന്നും പഴയ അറിവാണ് ഏറ്റവും മെച്ചപ്പെട്ടത്, ഇന്നത്തെ അതിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് അവരുടെ കുഴപ്പമെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരീ പഴയ അറിവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് കുഴപ്പം. പഴയ അറിവിലുള്ള പോരായ്മകൾ എന്താണെന്നുള്ള മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് വളരെ ശ്രേഷ്ഠം. മനസ്സിലായോ? അതുകൊണ്ട് എന്താ വായിച്ച സുഷുതി മുമ്പോട്ട് പോട്ടെ വായന, എന്റെ ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞേ ഉള്ളൂ. മുക്തം എന്ന് പരമാത്മാവിൽ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, എല്ലാ ഉപാധികളും പോയി വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ? ഒരു ഉപാധിയും ഇല്ലാതെയാണ് യോജിച്ചിരിക്കുന്നത്, അതാണ് രണ്ടാമൊന്നില്ല അവിടെ. ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിനെ എന്ത് സമാധാനം പറയേണ്ടി വരും? ആത്മാവ് നിർഗുണ നിരാകാരമാണ്, അതിനെ വിളി കേൾക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് സംഭവിച്ചത്? സമാധാനം എന്ത്? സുരേഷാചാര്യരുടെ ബുദ്ധി വർക്ക് ചെയ്തു. ഔട്ട് ബോക്സിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തർക്കമാണ്, കീറാമുട്ടിയാണ്, ഉത്തരം കിട്ടില്ലല്ലോ. സുരേഷരാചാര്യ പറയുന്നത് ശ്രദ്ധിക്കുക, ശബ്ദശക്തിക്ക് അചിന്ത്യ ആയിട്ടുള്ള വാർത്തകത്തിൽ പറയും, ഈ ശബ്ദത്തിന് അചിന്ത്യമായ ശക്തിയുണ്ട്, ശബ്ദത്തിന് അനന്തമായ ശക്തിയുണ്ട്, ചിന്തിക്കാൻ കഴിയാത്ത അത്ര ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് ഗാഠനിദ്രയിലിരുന്ന് ഒരാളും ഒരാളായാലും ശരി എന്ത് ചെയ്യുന്നു? ഈ ശബ്ദത്തിന്റെ ശക്തി അയാൾ ഉണർത്തുന്നു, അയാളെ ഉണർത്തുന്നു. വിശദീകരിക്കാനൊന്നും പറ്റില്ല. ശബ്ദത്തിന് ചില അത്ഭുതകരമായ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് തത്വമസി എന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് ബോധമുണ്ടാകുന്നത്. അചിന്ത്യമായ ശക്തികളുണ്ട്, അയാൾക്ക് ബോധമുണ്ടാകുന്നു, ഞാൻ ആത്മാവാകുന്നു എന്ന്, അഹം ബ്രഹ്മാസ്മി എന്ന് ബോധമുണ്ടാകുന്നു. മന്ത്രത്തിന് ശക്തിയുണ്ട്, ശബ്ദത്തിന് അനന്ത ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുക. ഇതൊന്നുമല്ല സംഗതി, നമുക്ക് അറിയില്ല. ശബ്ദത്തിന് ശക്തിയുണ്ടെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. എന്താണ് ശബ്ദത്തിന് ശക്തി എന്ന് പറയുന്നത്? എന്താണ് കാരണം? നല്ല ശരിയായ ഭാഷയിലൂടെ നമ്മുടെ ആശയങ്ങളെ വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ശബ്ദത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒരാൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് നല്ല സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രയാസം പറഞ്ഞു ശബ്ദത്തിന് ശക്തിയായിരുന്നു അറിവ്. നമ്മള് ജനിച്ച കാലം മുതൽ മാതാപിതാക്കള് അധ്യാപകര് സമൂഹം എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് അറിവ് പമ്പ് ചെയ്തത് ഒരു പ്രധാന സാധനം ഈ ശബ്ദമല്ലേ. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ടൂളാണ്. അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെ മനുഷ്യന് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയും. പിന്നെ അവന്റെ ഇന്റലക്ട് അതിന് മാത്രമല്ല ശബ്ദം സ്വാധീനിക്കുന്ന അവന്റെ വികാരങ്ങളെയും സ്വാധീനിക്കുന്നു. നല്ല പാട്ട് കേൾക്കുന്നു, നല്ല ആനന്ദം വരുന്നു. അപ്പോ അത് ഇമോഷനെയാണ് അത് സ്വാധീനിക്കുന്നത്. പുലി അലറിയാൽ ഭയം വരുന്നു, ഇമോഷനെ സ്വാധീനിക്കുന്നു. അപ്പൊ ശബ്ദത്തിനങ്ങനെ നമ്മുടെ ബ്രെയിനിൽ പലതരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്വാധീനം നമ്മളെ ചെലുത്താൻ ശബ്ദത്തിന് കഴിവുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്ന അതൊന്നുമല്ല. ഉറങ്ങി കിടക്കുമ്പോ ശബ്ദത്തിന്റെ ശക്തി കൊണ്ട്, ശബ്ദത്തിന്റെ ശക്തി കൊണ്ടല്ല ഉണരുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്നാണ് അടുത്ത് പറയുന്നത്? എന്താണ് മിനിമം പ്രോഗ്രാം ചെയ്ത് വായിക്ക്? ഇതൊന്നും അല്ല സംഗതി. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ മറ്റു ന്യായങ്ങൾ എന്തിനെ ആര് വിചാരിച്ചാലും തർക്കത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. ആ ബോക്സിന്റെ പുറത്ത് വന്നിട്ട് മറ്റൊരു ഉത്തരം പ്രസന്റ് ചെയ്യണം. എന്താണ്? വിശദീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ന്യൂറോ സയൻസിന് മാത്രമേ വിശദീകരണം തരാൻ പറ്റുകയുള്ളൂ. ന്യൂറോ സയൻസ് ഇതൊക്കെ വിശദീകരിക്കും. പണ്ഡിതന്മാരുടെ ഉത്തരവൊന്നും ശരിയായ വിധത്തിലല്ല. വേദാന്തവും അദ്വൈതവും അതിന് പ്രാപ്തവുമല്ല. നല്ല ഗാഠമായ ഉറക്കത്തിൽ കിടക്കുമ്പോഴും പുറമേ നിന്നുള്ള ഒരു ശബ്ദം എല്ലാം നമ്മുടെ സെൻസർ നെറ്റ്വർക്കിൽ വന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈബ്രേഷൻസ് സെൻസറി കോർട്ടെക്സിൽ എത്തിച്ചേരുന്നുണ്ട്. അവിടെ പ്രോസസിംഗ് നടക്കും. അത് എല്ലാവരും എത്തുന്നു. എല്ലാ വശത്തും ബ്രെയിൻ റീജിയൻസ് ഒരു പരിചയമുള്ള ശബ്ദം. അമ്മ കുഞ്ഞിന്റെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മയും കുഞ്ഞും സുഖമായി ഉറങ്ങുന്നു. കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അമ്മ ഉണരുന്നു. ആ ഒരു ശബ്ദം അമ്മയ്ക്ക് കൂടുതൽ പരിചയമുണ്ട്. സെൻസറി കോർട്ടെക്സിൽ അത് പരിചയമുണ്ട്, സ്വാധീനിക്കുന്നു. ഇതിന് അറ്റൻഷൻ കൊടുക്കുന്ന ശബ്ദമാണ്. അമ്മ വിളിച്ചാൽ കുഞ്ഞ് അത് അറ്റൻഷനോടുകൂടി അത് കേൾക്കാൻ സാധിക്കും. ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഈ ലോക്കൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ സർവൈവലിന് ആവശ്യമുള്ളതാണ്. എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നാൽ ഉടൻ നമ്മെ ഉണർത്തണം. അതിനുവേണ്ടി കാട്ടിക്കിടന്ന് ഉറങ്ങിയപ്പോൾ ഒളിയന്മാർക്ക് ഇരവിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് ശീലിച്ചതാണ്. തലമുറകളായി ശീലിച്ചിട്ട് ഉറക്കത്തിലും ഒരു മിനിമം അറ്റൻഷൻ സേവ് ചെയ്ത് വിജിൽ ആക്കി വെച്ചിരിക്കുകയാണ്. തിരിച്ചറിയാൻ ശബ്ദങ്ങളെ സേവ് ചെയ്ത് വിജിലാക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ആവശ്യമില്ലാത്ത വിവരക്കേടാണ്, എന്തെങ്കിലും എഴുതി വെക്കരുത്. സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അബദ്ധങ്ങൾ എഴുതി ചേർക്കുക, ഒരു മിനിമം അറ്റൻഷൻ സേവ് ആക്കിയിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള മിനിമൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ഞാൻ എഴുതുകയാണ്. എന്തെങ്കിലും വിവരക്കേട് എഴുതി എനിക്ക് മനസ്സിലാവും. ഞാൻ അത് ചിലപ്പോൾ അപകടമായിരിക്കാം, ചിലപ്പോൾ അല്ലായില്ല. അവിടെ ബ്രെയിൻ പ്രോസസ്സിംഗ് നടക്കുന്നു എന്നുള്ളതും തെളിവാണ്. ഇത് എന്താണ് വെറുതെ അങ്ങ് വാഹനയിൽ എഴുതരുത്, സയൻസാണ്. എന്തെങ്കിലും എഴുതിച്ചാൽ ശരിയാവുണ്ടോ? ആ വേദാന്തത്തിലാണെങ്കിൽ എന്ത് വേണം പറയാം. സയൻസിൽ ഇങ്ങനെ എഴുതി കേട്ടരുത്, കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവും. എന്ത് ഇതുപോലെ എന്തോ വന്ന് ഞാൻ അപ്പോഴേ ശ്രദ്ധിക്കുക, എന്തോ ഇതിനകത്ത് മായം കലർത്തുന്നുണ്ടല്ലോ. അവിടെ ബ്രെയിൻ പ്രോസസ്സിംഗ് നടക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ബ്രെയിൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് ആയിരിക്കണമെന്നില്ല എന്നതിന് തെളിവാണ്. കോൺഷ്യസ്നസ് ആയി ശബ്ദം തിരിച്ചറിഞ്ഞ് ബ്രെയിൻ സജീവമാക്കുന്നു. അപ്പോൾ പ്രോസസ്സ് ബ്രെയിനിൽ നടക്കാം, നമ്മൾ കോൺഷ്യസ് ആകണമെന്നില്ല. ബ്രെയിനിൽ ലോക്കൽ പ്രോസസ്സിംഗ് നടക്കാം, ഒരു തരത്തിലുള്ള അവബോധവും ഇപ്പോൾ ഇല്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള മിനിമം പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അതിജീവനത്തിനായി അത് അത്യാവശ്യമാണ്. ഒരു പുലി അലറി വന്നാൽ ഞെട്ടി ഉണർന്ന് രക്ഷപ്പെടണം. ഇത് എവല്യൂഷനിലൂടെ നമുക്ക് കിട്ടിയ സിദ്ധിയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറ്റൻഷൻ എന്ന ഒരു പരിപാടി പ്രധാനമായി സജീവമായി നിലകൊള്ളുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിൽ നിരവധി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടാവും, നിരവധി ഇൻഫർമേഷൻ. എന്താണ് അറ്റൻഷൻ എന്ന് പറയുന്ന പരിപാടി? ഒരു പരിപാടി പ്രധാനമായി സജീവമായി നിലകൊള്ളുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, വെറുതെ അങ്ങ് എഴുതുകയാണെന്തെങ്കിലും മറ്റ് ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഒന്നും അറിയുന്നില്ല. പ്രോസസ്സിംഗ് ഉണ്ട്, കോൺഷ്യസ്നസ് ഇല്ല. ഈ ശബ്ദങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യുന്നതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു? ഞാൻ പറയുന്നതന്നെ എഴുതുന്നത്. അതിനങ്ങനെ എഴുതുന്ന അറിയില്ലാത്ത കാര്യം എഴുതുന്നത്, അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാ ഇങ്ങനെ ചേർക്കുന്നത്? പ്രോസസ്സിംഗ് ഉണ്ട്, കോൺഷ്യസ്നസ് ഇല്ല. നമ്മുടെ ഈ ബ്രെയിൻ, അതായത് പിന്നെ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയും. സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന് പറയും. അതിൽ ഒരക്ഷരം കൂട്ടി ചേർക്കാനോ കുറയ്ക്കാനോ ഉള്ള വിവരം ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ന് ഇങ്ങനെ ഇരിക്കത്തില്ല. സ്വയം മനസ്സിലാക്കണം. അപ്പൊ വെറുതെ ഓരോന്ന് ചേർത്ത് നോക്കിയാണ് ശരിയാവുന്ന കേട്ടാ എനിക്ക് മനസ്സിലാവും അബദ്ധമാണെന്ന്. അതായത് ഈ ബ്രെയിനിൽ പ്രോസസ്സിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോ ഇത് രണ്ടു തരത്തിൽ നടക്കും. ഒന്ന് വോളണ്ടറി, മറ്റൊന്ന് ഓട്ടോമാറ്റിക്. രണ്ടു തരത്തിൽ നടക്കും. ഞാനിപ്പോ പറയുന്നു, ഞാൻ പറയുമ്പോ നിങ്ങള് ഇങ്ങനെ അതിനെ ഉറങ്ങാത്തവരുണ്ടെങ്കിൽ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു വോളണ്ടറി ആയിട്ട് അറ്റൻഷൻ നടക്കുകയുണ്ട്. എന്നുവെച്ചാൽ നമ്മള് ബോധപൂർവം ആ കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് വോളണ്ടറി അറ്റൻഷനാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ, ഇത് ശ്രദ്ധിച്ചിരിക്കുമ്പം തന്നെ എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് കേട്ടു, പെട്ടെന്ന് മനസ്സിലായ ശബ്ദം വരും, ഒരു പാട്ട് കേട്ട് എന്തെങ്കിലും വന്നു, അപ്പൊ എന്തായി മാറും അത്? ഓട്ടോമാറ്റിക്കായി അത് ഷിഫ്റ്റ് ചെയ്യണം. നമ്മുടെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോ വോളണ്ടറി ആയിട്ടുള്ള അറ്റൻഷൻ കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അറ്റൻഷൻ ഇതിങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല കാര്യങ്ങളിലും ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഉപയോഗമുള്ളതാണ്. നമ്മുടെ പലപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെയിനിന്റെ ഈ പ്രോസസ്സിംഗ് ഒരേ സമയം പലത് നടക്കുന്നുണ്ട് ആണ് നമുക്ക് മനസ്സ് ചിലപ്പോൾ ഏകാഗ്രപ്പെടാനും ആബ്സെന്റ് മൈൻഡാകാനും. ഒരു കാര്യത്തിൽ തന്നെ ഏകാഗ്രപ്പെട്ടിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാനും ഇതെല്ലാം സംഭവിക്കുന്നതിന് കാരണം മൾട്ടി പ്രോസസ്സിംഗ് ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരിടത്ത് അങ്ങനെ മനസ്സിനെ സ്ഥിരമായി ഇരുത്താൻ പറ്റുന്നില്ലല്ലോ. മൾട്ടി പ്രോസസ്സിംഗ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് പോകുന്നു ശ്രദ്ധ. അത് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് പലതരത്തിലാണ് സംഭവിക്കുന്നത്, ഒരു രീതിയിലല്ല. ഈ തിയറി അനുസരിച്ച് ഏത് തിയറിയാണ്? തിയറിയുടെ പേരെന്താണ്? അതറിയത്തില്ല. എന്താണ് ആ തിയറിയുടെ പേര്? ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി. അതും അറിയത്തില്ല. എന്നിട്ട് ഒരു ദിവസം മുഴുവൻ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ ഡ്രൈവിംഗിൽ സാറിന് മൂന്ന് കാര്യം സംഭവിക്കും. ഒരു മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാണെന്ന് പറയും. ഒന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഹൈവേ ഹിപ്നോസിസ്. മറ്റൊന്ന് തോട്ട് വാണ്ടറിങ് എന്ന് പറയും. ചിന്തകൾ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞു പോവുക. മറ്റൊന്ന് മൈക്രോ സ്ലീപ്പ്. മൂന്ന് കാര്യങ്ങൾ നടക്കും, മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഹൈവേ ഹൈപ്നോസിസ് എന്ന് പറയുമ്പം അവിടെയും ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് അടക്കമാണ്, അറ്റൻഷനും ഉണ്ട്. എന്ന് വെച്ചാൽ സിഗ്നലുകൾ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സിഗ്നൽ സെലക്ഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ബ്രോഡ്കാസ്റ്റിംഗും നടക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്? ബ്രെയിനിന്റെ എല്ലാ റീജിയൻസിലും ഈ സിഗ്നലിനെ എത്തിക്കുക, സംപ്രേക്ഷണം ചെയ്യുക, അതാണ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇത് വളരെ മിനിമലായി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കവിടെ ബോധമില്ലാതെയില്ല, ബോധമുണ്ട്. പക്ഷെ ആ ബോധം എന്ന് പറയുന്നത് സാറിനുള്ളതുപോലെ അല്ല. അവിടെ മിനിമലായി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അറ്റൻഷൻ നടക്കുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങ് വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ മിനിമലായി ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് പൂർണമായൊരു അവയർനെസ് ഇല്ല. അതുകൊണ്ട് അത് മെമ്മറി വരത്തില്ല. അതുകൊണ്ടാണ് കുറെ ദൂരം കഴിഞ്ഞിട്ട് ഓർക്കാൻ കഴിയാത്ത. മെമ്മറി വരണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കോൺഷ്യസ്നെസ് നല്ല വ്യക്തമായിരിക്കും. അപ്പോ ഹൈവേ ഹിപ്നോസിസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമല്ല. എന്നാൽ ഈ പരിപാടി വളരെ മിനിമലായി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ അറ്റൻഷനും ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗും ഉണ്ട്, എല്ലാം ഒരു മിനിമൽ ലെവലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതല്ല. പിന്നെ അതേസമയം തന്നെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ അവിടെയും ബോധം പ്രവർത്തിച്ചാലേ പറ്റും. അപ്പോ അവിടെയും ഒരു പ്രോസസ്സിംഗ് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ആ ഒരു ബോധവും വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് പരിസരബോധമുള്ളവരാകും. അപ്പൊ ശരിയായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് നടക്കും. എപ്പോഴാണോ പരിസരത്തെ കുറിച്ച് ശരിക്കും ബോധമുണ്ടാകുന്നത്, പെട്ടെന്നൊരു പട്ടിയെടുത്ത് കുറുകെ ചാടി പെട്ടെന്ന് ബോധം വരും. ബോധം വരുന്നതെന്ന് വെച്ചാൽ എല്ലാം ശരിയായി പ്രവർത്തിക്കുന്നു. അവിടെ അറ്റൻഷൻ ക്ലിയറാകുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് ക്ലിയറാകുന്നു, കൃത്യമായ ബോധം വരുന്നു. പക്ഷേ ഇതിൽ വരുന്ന അപകടം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഷിഫ്റ്റിംഗ് സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചില്ലെങ്കിൽ പട്ടി വിളിക്കും, മനുഷ്യനാണെങ്കിൽ വിളിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പട്ടി ഇടിക്കത്തില്ല, വണ്ടി ചവിട്ടി നിർത്താൻ പറ്റും. അതിന്റെ വേഗതയ്ക്കാണത്, മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ഷിഫ്റ്റിംഗ് സംഭവിക്കണം. ആ മിനിമലായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്നും അത് മാക്സിമം ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിക്കണം എന്ന് വെച്ചാൽ ശരിയായ ബോധത്തിലേക്ക് വരണം. അപ്പോ ഒരു ലെയർ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റുന്നതും റോഡിന്റെ ലൈനുകൾ അറിയാൻ പറ്റുന്നതും എല്ലാം. എന്നാൽ വേറൊരു ലെയർ പ്രോസസ്സിംഗ് ബ്രെയിനിൽ നടക്കുന്നതുകൊണ്ടാണ് ചിന്തിക്കാൻ കഴിയുന്നത്, പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ ചിന്തിക്കും അല്ലെങ്കിൽ പാട്ട് കേൾക്കും. ഇവിടെ അപകടം സംഭവിക്കുന്നത് ഇതിൽ രണ്ടില് ഏകദേശം മിനിമൽ അറ്റൻഷനും ബ്രോഡ്കാസ്റ്റിംഗും നടക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, രണ്ടും നടക്കും. വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും, വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷേ ആ ചിന്തയിലേക്ക് കൂടുതൽ മുഴുകിയാൽ എന്നുവെച്ചാൽ അത് കൂടുതൽ ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ അവിടെ സിങ്ക്രണൈസേഷൻ കൂടുതലായി സംഭവിക്കുന്നു. അവിടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ശക്തമായി കഴിഞ്ഞാൽ, നമ്മൾ ചിന്തയിൽ ഒരുപാടങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കും, വണ്ടിയുടെ കൺട്രോൾ അതും ചിലപ്പോൾ സംഭവിക്കാം. ഇത് ആട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്, ആട്ടോമാറ്റിക്കായി നടക്കുന്ന ശീലമായതുകൊണ്ട് സ്ഥിരം വണ്ടി ഓടിക്കുന്നവർക്ക് ഇത് രണ്ടും നടക്കും. ഒരു ഭാഗത്തൂടെ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരിക്കും, വേറൊരു ഭാഗത്തൂടെ ചിന്തയും നടന്നുകൊണ്ടിരിക്കും. ഇനി മറ്റൊന്നാണ് മൈക്രോ സ്ലീപ്പ്. ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യും, ഉറക്കത്തിലേക്ക് പോകും. അത് മൈക്രോ സ്ലീപ്പ് അല്ല, പെർമനന്റ് സ്ലീപ്പാണ്, എപ്പോഴും ഉറക്കമാണ്. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഈ അറ്റൻഷൻ അതിലും മിനിമലാകുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് തീരെ ഇല്ലാതാകുന്നു. അറ്റൻഷനും മിനിമലാകുന്നു, ബ്രോഡ്കാസ്റ്റിംഗും ഇല്ലാതെ വരുന്നു. അപ്പൊ അതൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. ഒരു സെക്കൻഡ് ഉറക്കത്തിലേക്ക് പോകും, മൈക്രോ സ്ലീപ്പ് മാത്രം. കണ്ണിൽ പോളകൾക്ക് കനം കൂടും, തല ഒരു സൈഡിലേക്ക് അടിക്കും, ഇടിയും സംഭവിച്ചിരിക്കും. പിന്നെ നമ്മുടെ കൺട്രോൾ പോയി, വണ്ടിയുമായിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആട്ടോമാറ്റിക് അറ്റൻഷൻ പോയി, ആട്ടോമാറ്റിക് ആയിട്ടുള്ള ആ പ്രോസസ്സിംഗ് പോയി, അങ്ങനെ സംഭവിക്കും. അപ്പൊ ചിലർക്ക് വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അത് നല്ലതാണെന്ന് പറയുന്നു. കാരണം അത് അലർട്ടാക്കി വെക്കും, നമ്മുടെ ബോധത്തെ അലർട്ടാക്കി വെക്കുന്നതുകൊണ്ട് ഈ മൈക്രോ സ്ലീപ്പിലേക്ക് പോകത്തില്ല. ചിലർക്ക് ഓരോരുത്തരുടെ ഹാബിറ്റാണ്, ശീലമാണ്. ഈ ഉദാഹരണം പറയുന്നത് ബ്രെയിനിൽ മൾട്ടി പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇത്തരം നമ്മുടെയുള്ള അനുഭവങ്ങൾക്കെല്ലാം ഈ തിയറിയിൽ വിശദീകരണങ്ങളുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു, ഈ വരുന്ന അറ്റൻഷന്റെയും അതിനെ തുടർന്ന് വരുന്ന ബ്രോഡ്കാസ്റ്റിംഗിനും വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാം. ഒരേ സമയം തന്നെ യാന്ത്രികമായി വണ്ടി ഓടിക്കാം, അതേസമയം തന്നെ പാട്ട് കേൾക്കാം, ഇടയ്ക്ക് ചിന്തിക്കാം, ഇടയ്ക്ക് ഒരു മയക്കം വരാം. പിന്നെ ഈ മയക്കം വരുന്നത് പെട്ടെന്ന് നമ്മുടെ പ്രോസസ്സിംഗ് അങ്ങ് നിന്ന് പോയാൽ ഉറപ്പാണ് വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് കാണിച്ചാകും, അങ്ങനെയും സംഭവിക്കാം. അപ്പൊ ഇതെല്ലാം ബ്രെയിനിൽ സംഭവിക്കുന്ന പ്രോസസ്സിംഗും ബ്രോഡ്കാസ്റ്റിംഗും ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ ഒരാള് വളരെ ആക്റ്റീവായിട്ട് വണ്ടി ശ്രദ്ധിച്ചോടിക്കുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, അപ്പോ ഈ ചിന്തിക്കുക എന്ന് പറയുന്ന പ്രോസസ് ബാക്ക്ഗ്രൗണ്ടാവും. ആക്റ്റീവായി വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് ആവും. എന്നുവെച്ചാൽ രണ്ടിടത്തും ഈ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുകയാണ്, പക്ഷെ ഒന്നിന് പ്രാധാന്യം വരുന്നു നടത്തും. രണ്ടിടത്തും അറ്റൻഷനും രണ്ടിടത്തും ബ്രോഡ്കാസ്റ്റിംഗും നടക്കുന്നുണ്ട്. അതിന്റെ സ്ട്രെങ്തിന് വ്യത്യാസം വരും. നമ്മൾ ആക്റ്റീവായി ബോധത്തോടുകൂടി പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ ആ ബ്രോഡ്കാസ്റ്റിംഗിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അവിടുത്തെ സിഗ്നൽസിന്റെ ഒക്കെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായി. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സ്ട്രെങ്ത് കുറഞ്ഞായിരിക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ സിഗ്നലിന്റെ ബ്രെയിൻ സിഗ്നലുകളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് എന്ത് മുമ്പേ ഇരിക്കുന്നു എന്ത് പിറകെ ഇരിക്കുന്നു എന്നുള്ളത് വരുന്നത്. ചിലപ്പോൾ ആക്റ്റീവായി നമ്മൾ ഇടപെടുന്നില്ലെങ്കിൽ ബ്രെയിൻ തന്നെ ഉടൻ ഇത് ഓട്ടോമാറ്റിക് മോഡിലേക്ക് പോകും, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകും. അതായത് വണ്ടി ഓടിക്കുന്നു, ചിന്ത എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ടിലേക്ക് വരും, അതിനായി പ്രാധാന്യം വരുന്നു. നമ്മൾ ദൂരമായി ചിന്തിക്കും, മറ്റ് ബാക്കിലേക്ക് പോകും. അപകടമാണോന്ന് ചോദിച്ചാൽ ഇത് അപകടമല്ല, പക്ഷെ ഒരു പരിധി കടന്നാൽ അപകടമാണ്. ഇപ്പൊ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഇപ്പോഴും ഫോർഗ്രൗണ്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കാരണം അവിടെ അറ്റൻഷനും ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ വളരെ സ്ട്രെങ്ത് ഉള്ളതായിരിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ മറ്റത് മുമ്പോട്ട് വരുമ്പം അതിന് സ്ട്രെങ്ത് കൂടണമെന്നുണ്ടെങ്കിൽ അപകടമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു ശേഷമുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ ഇത് ശ്രദ്ധിച്ചിരിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് പെട്ടെന്നൊരു സ്മെല്ല്, എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടില് ഒരു പ്രോസസ്സിംഗ് നടക്കുകയാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സിംഗ് കൊണ്ട് ആ സ്മെല്ലിനെ നമ്മൾ തിരിച്ചറിയും. ആ സമയം നമ്മുടെ മെയിനായിട്ടുള്ള എന്താണ് വോളണ്ടറി ആയിട്ടുള്ള ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതിലാണ്, മറ്റേ ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നുണ്ടാണ് അത് അറിയുന്നത്. അപ്പൊ ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ലേയേഴ്സിൽ ഈ പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ കോൺഷ്യസ്നെസ്സിന് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഏകാഗ്രമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സമയം പോയല്ലോ, വാച്ച് നോക്കാതെ തന്നെ അല്ലോ പറയും, സമയം ഒരുപാട് അങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് കിടക്കുകയാണ്. ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് കിടക്കുന്നു, പ്രോസസ്സിംഗ് മാറുന്നു. ഇപ്പൊ ഈ എന്താണോ ഏകാഗ്രമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വോളണ്ടറി ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്നൊരു ഷിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് സംബന്ധിച്ച് സമയം കടന്നുപോയി. അപ്പോ ഇതാണ് സർവത്ര ധ്യാനത്തിലൊക്കെ സംഭവിക്കുന്നു. അത് തന്നെ ഒരാള് ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് അവിടെ വോളണ്ടറിയായി പ്രോസസ്സിംഗ് അടക്കെയാണ്, വോളണ്ടറി അറ്റൻഷനാണ് അവിടെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് സംഭവിക്കും, സ്ലീപ്പിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറെ ചിന്തകളിലേക്ക് പോവാം, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കും, ഒരു ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളെ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ, എവിടെയെങ്കിലും മനസ്സിനെ കോൺസെൻട്രേറ്റ് ആയി ശ്രമിക്കുമ്പോൾ അവിടെ വോളണ്ടറി ആയിട്ടാണ് അറ്റൻഷൻ സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് നടക്കും, അങ്ങനെ സംഭവിക്കും. ഇനി മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? എന്താണ് മൈൻഡ്ഫുൾ, തോട്ട്ഫുൾ? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലർട്ട്നെസ്. അലർട്ട്നെസ് എന്താണ്? മൈൻഡ്ഫുൾ, അലർട്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷനാണ്. കേട്ടിട്ടില്ല. അലേർട്ട്നെസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷനാണ്, ഒരു ധ്യാനമാണ്. അതായത് വർത്തമാനത്തിൽ പ്രസന്റ് പ്രസന്റിലായിരിക്കുക, ബീയിങ് എന്ന് പറയും, പ്രസന്റിലായിരിക്കുക. ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഭാവിയെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ഇപ്പൊ പ്രസന്റിലായിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ അതിനെ ചിന്തിക്കും, ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നു അതിനെ ചിന്തിക്കും. ഇപ്പൊ പ്രസന്റിലായിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് മൈൻഡ്ഫുൾനെസിന്റെ കളി. പ്രസന്റിലായിരിക്കുന്നതിന് വേണ്ടി എന്താണോ നമ്മുടെ ഉള്ളിലും പുറത്തിലും നടക്കുന്ന കാര്യങ്ങൾ അതിനെ വാച്ച് ചെയ്യുക, ജഡ്ജ്മെന്റ് ഇല്ലാതെ. ജഡ്ജ്മെന്റ് ഒന്നും പാടില്ല, നല്ലത് ചീത്തത് കൊള്ളാം മോശം ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ. ഇപ്പോ മനസ്സിൽ കടന്നു വരുന്ന വിചാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, പ്രതികരിക്കരുത്. മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരാണെങ്കിൽ വന്നു പോട്ടെ, പക്ഷെ പ്രസന്റ് ആയിരിക്കണോ? അത് പ്രസന്റിൽ കടന്നു വരുന്നതിനെ കണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ പ്രസന്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ദൂരെ മൈക്കിന്റെ ശബ്ദം കേൾക്കാം, അതിൽ അസ്വസ്ഥനാകരുതോ. ഞാൻ ധ്യാനിക്കാനിരിക്കുകയാണ്, മൈക്കിന്റെ ശബ്ദം വരുന്നു, അങ്ങനെ ചിന്തിക്കരുത്. അതാണ് കേൾക്കുന്നെങ്കിൽ അത് കേൾക്കുക. അല്ല, ഉള്ളിലൊരു വിചാരമാണ് വരികയാണെങ്കിൽ വർത്തമാനത്തിലേ ഉള്ളു, പുറയിലോട്ടൊന്നും പോകരുത്. ആ വിചാരത്തെ അറിയുക. അങ്ങനെ പ്രസന്റിലിരുന്നു കൊണ്ട് തന്റെ ഉള്ളിലും പുറമെയും നടക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന മെഡിറ്റേഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നു, പ്രശ്നമില്ല, അതും അറിയുന്നു. കൊതുക് കടിച്ചു, അതും അറിയുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഓർമ്മ കടന്നു വന്നു മനസ്സിലേക്ക്, അറിയുന്നു. അയ്യോ അത് പാടില്ല, അത് മോശം കാര്യമാണ്, താൻ പണ്ട് ചെയ്ത ഒരു മോശം കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മോശമായാലും നല്ലതായാലും അതിനെ അറിയുന്നു. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക, അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അങ്ങനെ മൈൻഡ്ഫുൾനെസ് ആയിരിക്കുമ്പോൾ കൂടുതൽ അവിടെ വോളണ്ടറി ആയിരിക്കും, ആട്ടോമാറ്റിക് അല്ല, കാരണം അവനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്ര സമയം ഒരാകിരിക്കാൻ പറ്റും, അങ്ങനെ ഇരിക്കും. ഇത് എന്താണ് മനഃശാസ്ത്ര ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന. ആൾക്കാരുടെ സ്ട്രെസ് കുറയ്ക്കാനും മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സ കൂടെയാണ് മൈൻഡ്ഫുൾനെസ്. അതിനെ പലതരത്തിൽ പറയും. ഈ പ്രസന്റ് മാത്രമേ, പ്രസന്റിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ അത് മാത്രമേ അറിയാവൂ. അതിനെ അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭൂതഭാവികളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അവസരമില്ല. എത്ര സമയം അങ്ങനെ ഇരിക്കാൻ പറ്റും, അങ്ങനെ ഇരിക്കുക. ഇത് CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർമാര് രോഗികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. സ്ട്രെസ് കുറയ്ക്കാനും പഴയ മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒഴിവാക്കാനും. ഇങ്ങനെ കുറെ സമയം ഇരിക്കുമ്പോഴത്തേക്കും എത്ര സ്ട്രെസ്സുള്ള മനസ്സായാലും ശരി, കാരണം മനസ്സിലേക്ക് സ്ട്രെസ് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കളയുന്നില്ല, അതിനോട് മത്സരിക്കുന്നില്ല, വേണ്ടാന്ന് വിചാരിക്കില്ല, മനസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്ത ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. ഏത് ചിന്ത വന്നാലും ശരി, കണ്ടുകൊണ്ട് വൃത്തികേടായാലും ശരി നല്ലതായാലും ശരി, അതിനറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല, ഒന്നും റിയാക്ഷൻ ഇല്ല മനസ്സിന്. പിന്നെ ജഡ്ജ്മെന്റും ഇല്ല. അപ്പോ വർത്തമാനത്തിൽ നടക്കുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയെ കുറിച്ച് ചിന്തിക്കാനും ഭൂതകാലത്തെ കുറിച്ച് ഓർക്കാനൊന്നും ആവശ്യമില്ല. ഓർമ്മ കടന്നു വരുന്നെങ്കിൽ വരട്ടെ, നമ്മളായിട്ട് ഓർക്കുന്നതല്ല, കടന്നു വരുന്നതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വാച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതിനെന്ത് പറയുന്നത്? ഇതിനെന്താ പറയുന്നു? മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിനാണ്. വലിയ ഇതാകുമ്പോ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നുമില്ല. അയ്യോ എന്റെ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എനിക്ക് സമാധി കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നമൊന്നും വേണ്ട. ഇതിന്റെ പ്രധാനമായ താല്പര്യം എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറെ സമയം ഇങ്ങനെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്ട്രെസ് താനി പോവും, എങ്ങോട്ട് പോയി നമ്മൾ അറിയിക്കില്ല. ഇതിങ്ങനെ നോക്കിയിരുന്നാ മാത്രം മതി, കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി, സ്ട്രെസ് ഇല്ലാതെ. അതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അവിടെയും വോളണ്ടറി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിൽ ഒരുപാട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാ നടക്കുന്നുണ്ട്. പിന്നെ ഡീപ്പ് മെഡിറ്റേഷൻ, ചിലർ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് അബ്സോർവ് ചെയ്യും, സ്വയം അങ്ങ് മുഴുകിപ്പോവും. അങ്ങനെയുള്ളിടത്ത് അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്, ഇല്ലാതെ ആകത്തില്ല. ഈ അറ്റൻഷൻ എന്ന് പറയുന്ന സംഗതി തീരെ ഇല്ലാതാകില്ല, പക്ഷെ മിനിമലാകും. പക്ഷെ അതൊരാൾക്ക് മിനിമൽ, തീരെ മിനിമലായി കഴിഞ്ഞാൽ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ, ആ എനിക്ക് ബോധം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അയാള് കുറെ സമയം അങ്ങനെ സ്വയം മറന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറന്നിരുന്നിട്ട് വന്നിട്ട് ഞാൻ ഒന്നും അറിയാതെ ഇരുന്നേ പറയത്തുള്ളൂ, അവിടെ എന്തെങ്കിലും സംഭവിച്ചോന്ന് പറയാൻ പറ്റില്ല. അതാണ് റിപ്പോർട്ടിങ് സാധ്യമല്ല എന്ന് പറയും. അവിടെ വോളണ്ടിയറായിട്ടൊന്നും സംഭവിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലായിട്ട് മിനിമം ആയി അറ്റൻഷൻ ഉണ്ടായിരിക്കും, ആ പ്രോസസ്സിംഗ് നടക്കും. ഇപ്പൊ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ബ്രെയിനിൽ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും, സുഷുപ്തിയിലായാലും ശരി അത് നടന്നുകൊണ്ടേയിരിക്കും. അവയർനെസ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കും. മെഡിറ്റേഷനിൽ തന്നെ ശരിക്കും അബ്സോർബ്ഡ് ആയി കഴിഞ്ഞാൽ, അത് മുഴുകിക്കഴിഞ്ഞാൽ അവിടെ ഈ പ്രോസസ്സിംഗ് അവിടെ നടക്കും, പക്ഷെ അവയർനെസ് കാണത്തില്ല, ബോധം കാണത്തില്ല. സുഷുപ്തിയിൽ പ്രോസസ്സിംഗ് ഉണ്ട്, അവയർനെസ് ഇല്ല. ഇനി അനസ്തേഷ്യൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോസസ്സിംഗ് വളരെ മിനിമം ആകും, അവയർനെസ് തീരെ കാണത്തില്ല. കോമയിൽ ചിലപ്പോൾ പ്രോസസ്സിംഗും കാണത്തില്ല, അവയർനെസ്സും കാണത്തില്ല, രണ്ടും കാണത്തില്ല. പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കാം, അവയർനെസ് ഇല്ലായിരിക്കാം, അവയർനെസ് ഉണ്ടാകാം, പ്രോസസ്സിംഗ് ഇല്ലാതിരിക്കും, ഇതൊക്കെ സംഭവിക്കാം, തിരിച്ചു മറിച്ചൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ പ്രോസസ്സിംഗ് നടക്കും, നമുക്ക് അവയർനെസ് ഉണ്ടാകത്തില്ല. പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഇൻഫർമേഷന്റെ പ്രോസസ്സിംഗ്, അത് നടക്കും, നമുക്ക് ബോധം ഉണ്ടാകത്തില്ല. ചിലപ്പം അവയർനെസ് ഉണ്ടായിരിക്കും, മിനിമം അവയർനെസ് ഉണ്ടാവും, പക്ഷെ അവിടെ പ്രോസസ്സിംഗ് നടക്കണമെന്നില്ല, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് നടക്കണമെന്ന് ഇല്ല. ഉദാഹരണമാണ്, നമ്മൾ വളരെ ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു വെടി പൊട്ടി, പെട്ടെന്നാണ് അവയർനെസ് ഉണ്ടാകുന്നത്. ആ അവയർനെസ് ഉണ്ടാകുന്നതിനുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അവിടെ വേണ്ടത്ര നടക്കത്തില്ല, അവിടെ മിനിമലേ നടക്കത്തുള്ളൂ, പക്ഷെ നമുക്ക് ശരിയായ അവയർനെസ് ഉണ്ടാകും. കാരണം അവിടെ പെട്ടെന്നൊരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്, പെട്ടെന്ന് ഷിഫ്റ്റ് സംഭവിക്കുന്നിടത്ത് വേണ്ടത്ര ഒരു പ്രോസസ്സിംഗ് അവിടെ നടക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും എന്തൊക്കെ നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു, എല്ലാ അനുഭവങ്ങളെയും ഈ പറയുന്ന ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറിയിലൂടെ വിശദീകരിക്കാൻ കഴിയും, എക്സ്പെരിമെന്റലി അത് പ്രൂവ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് ഇന്ന് നിലവിലിരിക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയ ഒരു തിയറിയാണ് ഈ പറഞ്ഞ തിയറി കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ച്. ഇതെല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആണ്, ബ്രെയിനിൽ നടക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ടാണ്, ബ്രെയിനിലെ സിഗ്നൽസ് അതിനോട് ബന്ധപ്പെട്ടാണ്, അത് സ്റ്റഡി ചെയ്യാവുന്നുള്ള സിഗ്നൽസ് ആണ്. അതുകൊണ്ട് ഇത് സയന്റിഫിക് ആണ്, വേറൊരു ഫിലോസഫി അല്ല. പല അനുഭവങ്ങളെയും സാധാരണ രീതിയിൽ വിശദീകരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളെയൊക്കെ ഇതിനോട് വിശദീകരിക്കും. ഒന്നാണ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ വി എൺ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ്. ഇത് കേടുപറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ കാണാൻ പറ്റാത്ത ഒരാളുടെ മുമ്പില് ഇപ്പൊ ചിലപ്പോ അത് ഒരു ഭാഗത്തെ വിഷൻ കംപ്ലീറ്റ് പോകും. ഒരു ഭാഗം കൊണ്ടുപോയി ഞാൻ ഈ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ കാണുന്നതിനൊരു പരിമിതിയുണ്ട്, അത് ഇപ്പുറത്തോട്ടുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കും. എന്തായാലും കാഴ്ച തീരെ ഇല്ലാതിരിക്കുന്ന ഒരാളുടെ ഒരു മുമ്പില് ഒരു സാധനം വെച്ചിട്ട് അയാളോട് ചോദിക്കണം, നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് പറയും. ശരി, ഞാനത് അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് എവിടെയാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ ചൂണ്ടിക്കാണ്, എന്റെ സ്ഥലത്തായിരിക്കുന്നത്. മനസ്സിലായോ? കാണുന്നുണ്ടോന്ന് വെച്ചാ ഇല്ല, ആ സാധനം എവിടെ ഇരിക്കുന്നെന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത്. അതുകൊണ്ടാണ് കണ്ണിന് അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കാർ, നമ്മൾ ചിലപ്പോൾ റോഡിൽ അവർ നടക്കുന്ന ശ്രദ്ധിച്ചറിയാം, ഇവർ തടസ്സങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കി നടക്കും. അവർ കണ്ടിട്ടല്ല, പക്ഷെ മുമ്പിൽ തടസ്സമുണ്ടെന്ന് അവർക്കറിയാം. ഇപ്പൊ വിഷനെന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ലാതെ തന്നെ വസ്തുക്കളെ കുറിച്ച് അവർക്ക് ജ്ഞാനമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും അവരുടെ ബ്രെയിനിൽ അറ്റൻഷനും ബ്രോഡ്കാസ്റ്റിംഗും നടക്കുന്നില്ല, കാരണം ആ ഭാഗം കേടായി. പക്ഷെ മറ്റ് ചില പാത്വേസ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ വിഷനുമായി ബന്ധപ്പെട്ട്. ചിലത് അവിടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടില്ലെങ്കിലും വസ്തു ഇരിക്കുന്നു എന്ന് അവർക്കറിയാൻ പറ്റും. അതുവെച്ചാൽ അവിടെ ഒരു അറ്റൻഷൻ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ അത് വിഷനെ സംബന്ധിച്ചല്ലെന്നേ ഉള്ളൂ, മറ്റു ചില പാത്വേസ് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേ കേടാ പോയി, അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാഴ്ചയില്ലാത്തത്. അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ സാധാരണ ഉള്ളതാണ്, ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയും. കാഴ്ചയില്ല എന്നാണ് അവൻ അറിയുന്നുണ്ട്. അപ്പോ അവിടെ അവയർനെസ് പ്രിസപ്ഷൻ രണ്ടിനെ രണ്ടായിട്ടാണ് കാണുന്നത്. ഇവർക്ക് പ്രിസപ്ഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, പക്ഷെ അവയർനെസ് എന്ന് പറയുന്ന മറ്റൊന്ന് ഇല്ല. പ്രിസപ്ഷൻ എന്ന് പറയുന്ന എന്താണ്? ഇന്ന സ്ഥലത്ത് ഒരു വസ്തു ഇരിക്കുന്നു എന്ന് പറയുന്നവർ അറിയുന്നു. എന്നാൽ അവയർനെസ് ഇല്ലാന്നുകൊണ്ട് പറയുന്നു അവിടെ എന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല, അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വസ്തു മാത്രമല്ല, അവിടെ എന്തെങ്കിലും ചലിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ചലിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ ഒന്നും കാണുന്നില്ല. ആ ചലിക്കുന്ന വസ്തു കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണോ അതോ പടിഞ്ഞാറ് നിന്ന് കിഴക്കാട്ടാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ആ അത് കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ്, അങ്ങനെ പറയും. അവിടെ ഒരു നേരിയൊരു പ്രകാശം അവിടെ വെച്ചു, അവിടെ ഒരു പ്രകാശം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ പ്രകാശം വച്ചിരിക്കുന്ന എവിടെയെന്നറിയാം അത് അവിടെയാണെന്ന് പറയും. ഇതാണ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ അവിടെ എന്തുണ്ട്? ഉറക്കമുണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, പക്ഷെ അവയർനെസ് ഇല്ല. ഈ ഉറക്കം വരുമ്പോഴേ ഈ കുറുക്കന്മാരെപ്പോലെ ഞാൻ ഉറങ്ങുന്ന ആരും കാണരുതെന്ന് വിചാരിക്കരുത്, പോയി മോഹം കഴിയിട്ട് വന്നിരിക്കണം. ഇല്ലെങ്കി വേസ്റ്റ് അല്ലേ. എപ്പോ ഉറങ്ങാൻ വരുന്നോ? ഉറങ്ങുന്നത് ഒരു നാണക്കേടാണെന്നും ഞാൻ ഉറങ്ങാത്തവനാണെന്നും മറ്റുള്ളവരെ ധരിച്ചോട്ടെന്നും വിചാരിച്ചിരിക്കരുത്. അതൊരു തരം ഈഗോയാണ്. എന്താണ് എന്റെ ഉറക്കം? വേറാരും അറിയും. പൂച്ച പാല് കുടിക്കുമ്പോൾ എല്ലാരും അറിയും ഉറങ്ങാണെന്ന്. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഒരു ഈഗോ വിചാരിക്കരുത്. പോയി മുഖം കഴിഞ്ഞിട്ട് വന്നിരിക്കണം. വീണ്ടും ഉറക്കം വന്നു കഴിഞ്ഞാൽ വീണ്ടും പോയി മുഖം കഴിക്കണം. നാലഞ്ച് തവണ ആകുമ്പോൾ ഉറക്കം പോകും. ഇല്ലെങ്കിൽ ഇങ്ങനെ മയങ്ങി മയങ്ങി ഇരിക്കും. ഹൈവേ ഹലൂസിനേഷൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിപ്നോസിസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കും. പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അതെ, കാലുമാട്ടും. ഞാൻ ഉറങ്ങുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. ഇതെല്ലാരും തിരിച്ചറിയുന്നുണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. ഒരാവശ്യമില്ല. ഉറക്കം വന്നാൽ ഉടൻ പോയി മുഖം കഴി വന്നിരിക്കുക. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആഹാരത്തിന്റെ പ്രശ്നമല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് സംഭവിക്കുന്നതാണ്. ബ്രെയിനിൽ അത് സംഭവിക്കും. അത് ചിലപ്പോൾ അത് വന്നിട്ട് അങ്ങ് പോകും, ചിലപ്പോൾ അത് നീക്കും. പെട്ടെന്ന് അതിനൊരു ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും. ഇത് അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, നമ്മൾ അറിയാതെ വരുന്നതാണ്. അത് ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിംഗിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളതിന് എന്താണ് ഒരു വ്യാജനാകരുത്. അതെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഉറക്കം വരികയാണ്, ശരി പോയി മോ കഴിയിരുന്നു നോക്കാം. വീണ്ടും പല തവണ ആകുമ്പോ അതങ്ങ് പോവും. അതെങ്കി വെറുതെ എന്താണോ പൂച്ചയുടെ ഉറക്കം വന്നത്. പൂച്ച ഉറക്കം എന്ന് പറയും. പൂച്ച ഉറക്കത്തിന്റെ പ്രത്യേകത എന്താ? അത് ഉറങ്ങി ചെയ്യും, വാരിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പൂച്ച ഉറക്കം ഉറങ്ങുന്നില്ലെന്ന് അതിന്റെ കുട്ടികളെ ബോധിപ്പിക്കാനാണ് വാരാട്ടുന്നത്. കാരണം ഉറങ്ങി കഴിഞ്ഞാൽ പിള്ളേർ വലിയ കുസൃതി കാണിക്കും. അതുകൊണ്ട് പിള്ളേർ വാരി കിടന്ന് കളിച്ചോട്ടെന്ന് വിചാരിച്ചത് വാരാട്ടിക്കൊടുക്കും, എന്നിട്ടിരുന്ന് ഉറങ്ങുകയും ചെയ്യും. അതുപോലെ ഇതൊക്കെ ഇതെല്ലാം നമുക്ക് ഈ ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറിയിലൂടെ വിശദീകരിക്കുക. എല്ലാം ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സിംഗും സിഗ്നൽസും എല്ലാമാണ്. അതെന്തെന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്ന് വിഷൻ ഉണ്ടാക്കുന്ന ഒരു പാത്ത് വേ ഉണ്ട്, അത് കേടായിപ്പോയി. പക്ഷെ ഇത്തരം പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന മറ്റ് ചില ന്യൂറൽ പാത്ത് വേസ് അവിടെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതാണ് അവയർനെസ്സും പെർസെപ്ഷനും തമ്മിൽ വ്യത്യാസം പറയാം. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് അത് സംഭവിക്കുന്നു. പക്ഷെ ബ്രെയിനിൽ അങ്ങനെ സംഭവിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടക്കുന്നു. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ എന്താണ് നമ്മുടെ ബോധം, നമ്മുടെ അനുഭവങ്ങൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളെയൊക്കെ എല്ലാ കാര്യങ്ങളെയും പിന്നെ വിശദമായി നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയത് ഇത്തരം മോഡേൺ തിയറികളാണ്. അല്ല അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളോ മറ്റ് ന്യായശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളോ ഒക്കെ ഇക്കാര്യത്തിന് വളരെ അപര്യാപ്തമാണ്. ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് വേറെ വെറുതെ നമ്മളിത് മനസ്സിലാക്കി തരികയല്ല, ഇത് മനഃശാസ്ത്ര ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനും ഉപയോഗിക്കുന്നതാണ് ഈ തിയറിയും. അതാണ് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. ന്യൂറോ സയൻസിന്റെ മേഖല വേറെയാണ്, അദ്വൈതത്തിന്റെ മേഖല വേറെയാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഫിലോസഫിയുടെ മേഖലയാണ്. ന്യൂറോ സയൻസ് അതിനെ ആക്രമിക്കുന്നൊന്നുമില്ല. അദ്വൈതത്തിന്റെ മേഖലയിൽ അവർ പലതും പറയും. കാരണം അത് സയൻസ് അല്ല. അതുകൊണ്ട് സയൻസിന് അതുമായിട്ടൊരു ബന്ധമില്ല. സയൻസ് അതിന്റെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും വ്യത്യസ്തമായ മേഖലകളാണ്. മനസ്സിലായോ? സംഗീതവും കണക്കും പോലെ. സംഗീതം മറ്റൊരു വഴിയാണ്, കണക്ക് വേറൊരു വഴിയാണ്. രണ്ടും വ്യത്യസ്തമായ മേഖലകളാണ്. സംഗീതത്തിലും കണക്കുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെ, അതുപോലെ വ്യത്യസ്തമായ മേഖലകളാണ്. അതുകൊണ്ട് ന്യൂറോ സയൻസ് അതിനെ നിഷേധിക്കുന്നില്ല. കാരണം അവർ പറയും അതൊരു പഴയ ദർശനം, അവർ പലതും ചിന്തിക്കുന്നു, അവർ പല സിദ്ധാന്തങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയും. സയൻസ് അവരും ചിന്തിക്കുന്നുണ്ട്, രണ്ടു കൂട്ടരും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ രണ്ടു വഴിക്കാണെന്നേ ഉള്ളു. അപ്പോ ഒന്ന് മറ്റൊന്നിനും നിഷേധിക്കുന്നില്ല, രണ്ടും രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയും. ഇതിന്റെ അപകടം എന്ന് പറയുന്ന എന്താണ്? രണ്ടും ഒന്നാണെന്ന് പറയുന്നിടത്താണ് അപകടം. മനസ്സിലായോ? രണ്ടും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നിടത്താണ് അബദ്ധം. രണ്ട് രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നതാണ്. രണ്ട് ചിന്താ രീതികളും രണ്ട് തരത്തിലുള്ള അറിവ് സമ്പാദനവുമാണ്. ഇവരുടെ കേവലം ചിന്ത, വേറൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. നിരീക്ഷണ പരീക്ഷണങ്ങളും മറ്റു പലതും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ സയൻസിനെ സയൻസായും കാണുക, ദർശനത്തെ ദർശനമായും കാണുക, രണ്ടും കൂടെ ഒന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സയൻസിന്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയുന്നത് ഫാൾസിഫിക്കേഷൻ. അതിനെ നമുക്കെപ്പോഴും അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് ഒരു സാധ്യത എപ്പോഴും അതിനകത്തുണ്ട്. ഈ തിയറി ശരിയല്ല എന്ന് നമുക്കതിനെ തെളിയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് തിയറികൾ ഇങ്ങനെ മാറി മാറി മാറി വരുന്നത്. അതിനാണ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആശയം നമ്മുടെ ദർശനങ്ങൾക്ക് അതില്ല. അതിനൊരിക്കലും ഫാൾസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അദ്വൈതം എന്ന് വെച്ചാൽ അവസാനത്തെ സത്യമാണ്. ഇഷ്ടാദ്വൈതി പറയുന്ന എന്താണ്? ഞങ്ങളുടെ സിദ്ധാന്തമാണ് അവസാനത്തെ സത്യം. ഇനി അതിനൊരു മാറ്റവുമില്ല. അപ്പോ അടിസ്ഥാനപരമായി തന്നെ എന്റെ സ്വഭാവം വേറെ വേറെയാണ്. അപ്പോ ഫാൾസിഫിക്കേഷൻ അനുവദിക്കാത്തതാണ് ദർശനങ്ങൾ. അതെങ്ങനെ സയൻസ് ആവും? സയൻസ് ഫാൾസിഫിക്കേഷൻ ഫാൾസിഫൈ ചെയ്യത്തക്കതാണ്. അപ്പോ അത് വേറെ തന്നെയായിരിക്കും, ഒരിക്കലും ഒന്നാവത്തില്ല. അദ്വൈതം എന്ന് പറയുന്നത് ഒരിക്കലും ഫാൾസിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിദ്ധാന്തമാണത്. സിദ്ധാന്തം എന്ന് പറയുന്നത് വേറെ, അതിന് മാറ്റം വരുത്താൻ ഒക്കത്തില്ല ആർക്കും. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ഇവിടെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി, വേറൊരാൾ പറയുന്നു ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി, വേറെ തിയറി പറയാം. അതല്ല നിങ്ങൾ പറയുന്നല്ലോ അതിന് എന്നെ എന്നെ വ്യത്യാസങ്ങളുണ്ട് എന്ന് വേറൊരാൾക്ക് പറയാം. മറ്റത് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്വൈതത്തിൽ അങ്ങനെ ഫാൾസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പരിശോധിക്കുക ഇതിൽ ഏതിലാണ് കൂടുതൽ ശരിയുള്ളത്. അപ്പോ ഇതിലുള്ള പോരായ്മകളെ അംഗീകരിക്കുക, അത് തള്ളിക്കളയും ചെയ്യും. അതുകൊണ്ട് രണ്ടും രണ്ടു വഴിക്കാ പോകും. ഒന്ന് മറ്റൊന്നിനെതിരെന്ന് പറയാൻ പറ്റില്ല, രണ്ടും രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നു എന്നേ പറയാൻ പറ്റും. മതിയല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്.